അതാവുന്നു വ്യസൂത്രം വന്നവിടെ എന്താ അവിടെ ഹോട്ട വരാത്ത അപവാദമായിട്ട് വന്നു. ഹോട്ട എന്ന് പറയുന്ന സാമാന്യ സൂത്രം, അതിന്റെ അപവാദമാണ് നഹു ധ. അവിടെ ലിഹു വന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴോ ഉപ്പ പിന്നെ പാനഹു പാനഹ. അവിടെ പിന്നെ ദീർഘം കൂടെ വന്നു. ഏത് സൂത്രമാണ്? നഹി വൃത്തി ഋഷി യഥി രുചി സഹി തനുഷ് പോവും. സൂത്രങ്ങൾ ചോദിക്കുമ്പോൾ പഴയ പേജ് മറിച്ച് നോക്കാതെ പറഞ്ഞാൽ നല്ലത്. പിന്നിലേക്ക് മറിച്ച് നോക്കാതെ, പിന്നെ ഒരു തരത്തിലും പറയാൻ പറ്റിയില്ലെങ്കിൽ മറിച്ച് നോക്കുന്നത് നല്ലതാണ്. വേറെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ മറിച്ച് നോക്കാതെ. പക്ഷേ മറിച്ച് നോക്കിയ എൻ്റെ അർത്ഥം അതെവിടെ എഴുതിയിരിക്കുന്നു എന്നെങ്കിലും അറിയാമല്ലോ കുറഞ്ഞ പക്ഷെ. നമസ്കാരത്തിൽ വരുമ്പോൾ ഇവിടെ വരുന്ന സ്വനടു ശബ്ദമാണ് സു അനടു സു ശോഭന. അനടു ശബ്ദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എൻ്റെ രൂപങ്ങൾ അനടു ശബ്ദത്തിൻ്റെ? അങ്ങനെയാണോ? അനഡ്വാൻ, അനഡ്വാഹു, അനഡ്വാഹ, അനഡ്വാഹം, അനഡ്വാഹു. എന്തെങ്കിലും പറഞ്ഞാൽ പറ്റില്ല. വിദ്യാഭവനത്തിൽ അനുഡുഹ, പിന്നെ അനുഡുഹ, അവിടെ അനുഡദ്വ്യം. അവിടെ ഏത് സൂത്രങ്ങളൊക്കെ വന്നത്? അനഡ്വാനെന്നിവിടുത്തെ ഏത് വന്നു? സമൂഹം നമുക്കതാണ് സുനിങ്ങത്തിൽ ചതുരനടുഹോരാം ഉദാത്ത ആം വന്നു. പിന്നെ സാവനുഡുഹ എന്തു വന്നു? നും വന്നു. ഇപ്പൊ എന്തായി? ആം വന്നു, നും വന്നു. അനഡ്വാനുസുലോപിച്ചു. ഹകാരം പോയി, അനഡ്വാൻ എന്നു വന്നു. അനഡ്വാൻ, അനഡ്വാഹു, ചതുരനടു ഹോ രാമുദാത്തയുടെ വൃത്തി എന്ത് പറയുന്നു? അനയോരാം സ്യാത് സർവനാമസ്ഥാനെ പറയ. സർവനാമസ്ഥാനത്തിൽ എല്ലായിടത്തും അവൻ വരും. സാവനടുഹ എന്ന് പറഞ്ഞാൽ എന്താ വൃത്തി? അശ്യന്നും സ്യാത് സൗ, അത് നും അവിടെ വരത്തുള്ളൂ. അതുകൊണ്ട് ഏകവചനത്തിൽ അനഡ്വാൻ. ബാക്കിയുള്ളിടത്തെല്ലാം ആം വന്ന് എണ്ണ വരുമ്പോൾ അനഡ്വാഹൗ, അനഡ്വാഹഹ എന്നാണ് വരും. അറിഞ്ഞിരിക്കണം. മുമ്പോട്ട് പഠിക്കണമെങ്കിൽ പഴയത് അറിഞ്ഞാലേ പറ്റും. ഇവിടെ പറയുന്നത് സു എന്ന് വെച്ചാൽ ശോഭന. അനഡ്വാഹഹ യസ്മിൻ കുലേ, നല്ല അനഡ്വാക്കൾ ഏത് കുലത്തിലാണോ ഉള്ളത്? ആ കുലം, കാരണം ഈ നമസ്കലിംഗമല്ലേ, അനുഡ ശബ്ദം പുല്ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ നമസ്കലിംഗം രൂപം വരാൻ പറ്റില്ല. അപ്പോൾ അനുഡ ശബ്ദത്തിന് വേറൊരു പദവുമായിട്ട് ചേർത്ത് സമാസം ചെയ്തിട്ട് അത് ബഹുവ്രീഹി സമാസമാകുമ്പോൾ അന്യപദാർത്ഥമായിട്ട് വരുന്നതിൻ്റെ വിശേഷണമായി വരുമ്പോൾ അത് അന്യപദാർത്ഥം അന്യപദം വിശേഷണമാകുമ്പോൾ നമുത്സവമാകുമ്പോൾ വിശേഷണവും നമുത്സവമാകും. മനസ്സിലായോ? അണു ശബ്ദം പുല്ലിംഗം, അത് നമസ്കത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? വേറെ ശബ്ദമായിട്ട് സമാസം ചെയ്തു. ബഹുവരി സമാസമാകുമ്പോൾ അതിൻ്റെ അർത്ഥം അന്യപദാർത്ഥമാണ്. ആ അന്യപദം എന്ന് പറയുന്നത് എന്താകും? നമസ്കവുമാകും. അതിൻ്റെ വിശേഷണമായി വരുന്ന ശബ്ദവും നമസ്കവും. അതാണ് ഇവിടെ സ്വനടു എന്ന് വന്നത്. പ്രാതിപദികം സ്വനടു സു എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. നമുസകലിംഗമാണ് പഠിക്കുന്നത്. സുമോർ നമുസക പഠിച്ചിട്ടുണ്ട്. ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ശേഷിക്കും? സ്വർണാഡുഹ്. ചതുരണ്ണടുഹോ രാം ഉദാത്തഹ വരൂ. എന്തുകൊണ്ട് സർവനാമസ്ഥാനം? എന്തുകൊണ്ടില്ല? സമൂർ നമസ്കാരം നലുമത അംഗസ്യ. അങ്ങനെ പ്രത്യേകവേ പ്രത്യേക ലക്ഷണം. എങ്ങനെ? സൂത്രം ഏതാണ്? സ്വാമി പഞ്ചവദനാനി സർവനാമസ്ഥാന അക്ലീപസ്യ. അക്ലീപത്തിൽ സർവനാമസ്ഥാനം ഇല്ല. ചതുരണ്ണടു ഹോരാം ഉദാത്ത എന്റെ വൃത്തിയിൽ എന്താ പറയുന്നത്? അനിവരെന്ന് ചതുരനട് ഹോരാമുദാത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടിനും ആം വരുന്നു. സർവനാമസ്ഥാനം പരത്തിലിരിക്കുമ്പോൾ അപ്പൊ ഇവിടെ ഇവിടെ സർവനാമസ്ഥാനമില്ല. അപ്പൊ വരത്തില്ല, എളുപ്പമായി കുറച്ചുകൂടെ വരുന്നില്ല. പിന്നെ ഇവിടെ അതല്ല ചോദിക്കുന്നത്. പിന്നെ സൗ അനടുഹ എന്താ പറയുന്നത്? അത് വരൂ. എന്തുകൊണ്ട്? സു പോയി കഴിഞ്ഞ് സു പോയിച്ചാലും പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചാൽ എന്തുകൊണ്ട്? നനുപതാംഗസി അതും പറ്റത്തില്ല. അപ്പം അതും വരുന്നില്ല. പിന്നെ വരുന്നത് വസു സംസ് അത് വരുമോ? എന്തുകൊണ്ട്? അതിനെന്താ വൃത്തി പറഞ്ഞിരിക്കുന്നത്? സാന്തസ്യ അസന്തസ്യ ശ്രംസാദേശ്ച ദഹസ്യാദ് പദാന്തെ. അത് വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് പദസഞ്ജയില്ല? പദസഞ്ജയുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ ചോദിക്കുന്നത് സാവനടുഹ പ്രകാരം നും വന്നില്ല. പ്രത്യേക ഉപയോഗപ്പെടുത്തിയ ലക്ഷണം സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പദമായതുകൊണ്ട് അസുസ്രംസ് ദംസണ്ഡുഹന്തക പദമാകണമെങ്കിൽ പ്രത്യേക പ്രത്യേക ലക്ഷണത്തെ സ്വീകരിക്കണ്ടേ? സുപ്തിഗന്ധം പദം പ്രകാരം പദസഞ്ജ വരുന്നതിന് പ്രത്യേക ഉപയോഗപ്പെടുത്തിയ ലക്ഷണം സ്വീകരിക്കാൻ ഒരു സമൂഹം ലക്കുവന്നില്ലേ? അപ്പൊ പിന്നെ പദസഞ്ജ സ്വീകരിച്ച് എങ്ങനെ ധാരം വരുന്ന ചോദിച്ചത്? പസഞ്ജയല്ല, പദസഞ്ജ എങ്ങനെ വരും? സുബന്ധമാവണമെങ്കിൽ സുപ്പ് വേണ്ടേ? സുപ്പ് ലോപിച്ചല്ലേ പ്രത്യേക ലോപപ്രത്യ ലക്ഷണം സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? എന്നാലും മത അംഗസ്യ. അപ്പൊ എങ്ങനെ പദസഞ്ജ വന്നു എന്നാണ്? എന്നാലുമത അംഗസ്യ എന്ന് പറയുന്നത് പറയുന്നതാണ് അംഗകാര്യത്തെയാണ് നിഷേധിക്കുന്നത്. പദസഞ്ജ എന്ന് പറയുന്ന അംഗകാര്യമല്ല. എന്തുകൊണ്ട്? കാരണം ആ പ്രകൃതിയോട് പ്രത്യേകം ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? സുപ്തിംഗന്ധം പദം. അപ്പൊ അത് അംഗകാര്യം അല്ല. കേവലം അംഗത്തിന് വരുന്നതല്ല, പ്രത്യേകത്തിനൂടെ ചേർന്ന് വരുന്നതാണ്. പരത്തിൽ സു വന്ന് അതിനോട് ചേരുമ്പോഴല്ലേ പദമാകുന്നുള്ളൂ, സുപ്തിംഗന്ധം പദം. അത് അംഗകാര്യമാണോ? അംഗം എന്ന് പറയുന്ന സൂത്രമാണ് പ്രത്യേകി പദാതി പ്രത്യേക അംഗം. അപ്പൊ ഇവിടെ അംഗകാര്യം വരാം. അല്ല, അംഗകാര്യത്തെ നിഷേധിക്കുന്നു, പദകാര്യം നിഷേധിച്ചില്ല. അതുകൊണ്ട് എന്തൊരു വസുസ്രംസുംസ്വനുഹാം ദാപ്രകാരം ദാ വന്നു. ജസ്തു ചർത്തും വരുമ്പോൾ എന്തായി? സ്വനടുത്ത് സ്വനടുത്ത് വരുന്നു. സ്വനടു ഔ എന്തു വരുന്നു? എന്താണ് നംസകാശക്ലീപാദവങ്ങ ശി വരുന്നു. അനടുഹ് ഈ എന്ന് വരുന്നു. അങ്ങനെ ജസ് ഇരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? ജസ്സോഹോ ശീ വരുന്നു. ശീ എന്ന് പറയുന്നത് എന്താ? ശി സർമ്മം അവസ്ഥാനാകുമ്പോ ഏത് സൂത്രം വരും? ചതുരണ്ണട് ഹോരാം ആം വരും. പിന്നെ അപ്പൊ എന്തായി? അതായത് ജസ്യസോ ശി വന്നു, ശി സർവനാമസ്ഥാനം വന്നപ്പോ ചതുരനട് ഹോ രാം ദാത്ത പരാൾ ആം വന്നപ്പോ എന്തായി? സുവന്ന ഡു ആ ആം വന്നു കഴിഞ്ഞു മിതച്ചോ അന്ത്യാത്രം വന്നിട്ട് സുവന്ന ഡു ആ ഹ്. പിന്നെ എന്ത് വരുന്നു? ആ നംസകസ്യ ജലജ. എന്താണ് എന്റെ വൃത്തി? ജലന്തസ്യ അജന്തസ്യ ക്ലീബസ്യ ഒന്നും സ്യാത് സർവനാമസ്ഥാനം വരും. ഒന്നും വരും. സു ഔലെന്ന് സർവനാമസ്ഥാനം ഇല്ല. പക്ഷേ ജസ് സി വരുമ്പോ അവിടെ എന്തൊരു സി സർവനാമസ്ഥാനം വരും. ഒന്നും വരും. അപ്പൊ എന്തായി? അനഡു ആ നഹ് ഉ ആന്നിടത്ത് എന്തോരും എന്നിരിക്കുന്നിടത്ത് എന്തോരും? എന്നിടത്ത് എന്തോരും നശ്ചാപദാന്തസ്യ ജലി എന്തോരും? അനുസ്വാരം. അനുസ്വാര സ്ത്രീ പരസവർണ എന്തുകൊണ്ട് ചെയ്യില്ല? അപ്പൊ ഇവിടെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അനഡ്വാംഹി സ്വനദ്വാംഹി അനടു അനടു സ്വനഡുഹി സ്വനഡ്വാംഹി പുനഃസ്തത്വത്തെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അതുപോലെ തന്നെ വരും. സ്വനടുത്ത് സ്വനടുത്ത് സ്വനടുഹി സ്വനടുഹി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഔ പരത്തിലിരിക്കുമ്പോൾ സർവനാമസ്ഥാനം ഇല്ല, സു ഇരിക്കുമ്പോൾ ഇല്ല. പക്ഷെ ജസ് ജസ്സുകൾക്ക് സർവനാമസ്ഥാനം വന്നു കഴിഞ്ഞാൽ ചതുരനട് ഹോ രാം ദാത്ത പ്രകാരം വരും. പിന്നെ ഇത് ജലന്തമായതുകൊണ്ട് നമുസകസ്യ ജലജ നും വരുന്നു. അപ്പോ എണ്ണ വരുന്നു. പിന്നെ അനഡ്വാൻഹി നഷ്ടാപദാന്തി ജലി അനുസ്വാരം വന്നു അനഡ്വാംഹി അനടു അനടു അനടു സ്വനടുഹി അനഡ്വാംസ്. ശേഷം പുമ്പത്തെന്ന് പറയുമ്പോൾ തൃതീയൻ എങ്ങനെ വരും? അനടുഹിട്ടാന്നിരിക്കുമ്പോ അനടുഹ അനടുഹ് ബ്യാം നടത്തെ സൂചന വന്നു സ്വനടുത്ത് ഹകാരാന്തം കഴിഞ്ഞു. ശേഷം പുമ്പത്ത് പുനഃസ്തത്വ ശേഷം പുമ്പത്ത്. അടുത്തു വരുന്നത് വാരി ശബ്ദമാണ്, രേഖാന്ത ശബ്ദം. ജലം എന്നുള്ള അർത്ഥം വാരു സു എന്നിരിക്കുമ്പോ ഏത് വരുന്നു? സുമോർ ലുക്ക് വന്നു, ജസ്സിലും ശസ്സിലും ലുക്ക് വന്നു. ശേഷിക്കുന്ന എന്താണ്? വാരു. അവിടെ സൂത്രം വരും ഖരവസാനയോർ വാഹ എന്ന് പറഞ്ഞു. അത് വേറെ ശബ്ദം. ഇത് വാഹ വാരിയുണ്ട്, അത് വേറെ. വാരി വാരണി വാരി. ഇവിടെ വാര് പരത്തിന് വാര് പരത്തിന് എന്തിരിക്കുന്നു? ഔ എന്തുവരുന്നു? വന്നിട്ട് എന്തോരും വാരി. അടുത്ത് വാര് ജസ്യസോഹോ സി വാര് ഈ അവിടെ നമസ്സോ സി ജലജ വരൂ. എന്തുകൊണ്ട്? ജലന്തമല്ല. ഹയവരട്ട് ജപഞ്ഞ് അത് കഴിഞ്ഞാണ് ചെല്ലു. അപ്പൊ വാര് ഈ വാരി വാഹ വരി വരി, അതുപോലെ തന്നെ വീണ്ടും വരും വാഹ വരി വരി. അടുത്ത് വാരിട്ട അങ്ങനെ വരും, വാരിട്ടാന്നിരിക്കുന്നിടത്ത് ഒന്നുമില്ലേ, വാരിട്ട എന്നിടത്തൊന്ന് വരും. വാര പേടിക്കുന്ന എന്തോന്ന് വാര് ഭ്യാം എന്നിടത്ത് വാർഭ്യാം വാര് ഭി. ഓ ഇല്ല, എഴുതി കാണിക്കുന്ന സാധനം ഒന്നില്ല ഇവിടെ, എന്തു പറ്റി അങ്ങനെ ഓ അത് ശരി, വേറെ ആർക്കും അറിയത്തില്ലേ അത്? വാർഭ്യാം വാർഭി വാരേ വാർഭ്യാം വാർഭ്യ വാരഹ വാർഭ്യം വാർഭ്യ വാരഹ വാർഭ്യം വാർഭ്യ വാരഹ വാരോഹോ വാരാം വാരി വാരോഹോ വാർ വാർഷു. രേപത്തിന് ഖരപരത്തിലുണ്ട് വിസർഗം വരുമോ? രോഹോ സുപി വരത്തില്ല. അചോരഹാഭ്യാം ദ്വേ ദ്വിത്വം വരൂ. വാറിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ശരോ അച്ചി ദ്വിത്വത്തെ നിഷേധിക്കും. എന്താണ് എന്റെ വൃത്തി? ശരോ അച്ചി ആ അച്ചി ശരോ നദ്വ്യസ്ഥ ദ്വിത്വം വരുന്നില്ല പറഞ്ഞിരിക്കുന്നു. അടുത്തു വരുന്നത് രേഖാന്ത ശബ്ദമാണ്, ചതുർശബ്ദം ചതുര്. അത് നമ്മൾ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും പഠിച്ചു. പുല്ലിംഗത്തിൽ എങ്ങനെയായിരുന്നു വന്നത്? ചതുർ ജസ്വന്തിന് പേ സൂത്രം വന്നു. അതിന് ഷഡ്സഞ്ജ വരുമോ? ഷഡ്സഞ്ജ വിധിക്കുന്ന സൂത്രമാണോ? അല്ല, ഷഡ്സഞ്ജ വിധിക്കുന്ന സൂത്രം ഷ്ണാന്ത ഷഡ്, അതിന് വരത്തില്ല. പിന്നെ വേറൊരു സൂത്രം കൂടെ പഠിച്ചു, എന്താണ്? ഡത്തിച്ച ഡത്യന്ത സംഖ്യ ഷഡ്സംഖ്യ, അപ്പൊ അതൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ ചതുര് ജസം തിരിക്കുമ്പോൾ ഏത് വരുന്നു? ഇപ്പൊ പടം പറഞ്ഞതേ ഉള്ളൂ, ചതുര നടുഹോർ ആം ഉദാത്തഹ, ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഇതുവരെ അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ചതുര് അവിടെ അവിടെ അവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ കാര്യമുണ്ട്. അപ്പോ അവിടെ എന്തോരും ചതുര് ചതു ആര് ചത്വാ ചതു ആര് എണ്ണൂന്ന് ചത്വാര് അസ് ചത്വാരഹ എന്ന് വന്നല്ലേ. എവിടുത്തെ കാര്യമാണ് പറഞ്ഞത്? പുല്ലിംഗത്തില്. സ്ത്രീലിംഗത്തിലെ സൂത്രം വന്നത് അതൊക്കെ അറിഞ്ഞിരിക്കണം. സ്ത്രീ ചതുരോ സ്ത്രീയാം തിസൃ ചതസൃ വന്നിട്ട് ഉടനെ അടുത്തൊരു സൂത്രം കൂടെ വന്നു അവിടെ തന്നെ. ഏതായിരുന്നു? അച്ചിര വൃദ്ധ. അതുകൊണ്ട് അവിടെ എങ്ങനെ വന്ന രൂപം? ചതസ്ര. അങ്ങനെ വന്നു സ്ത്രീയാം തിസൃ ചതസൃ വരും. അങ്ങനെ വരും ചതസൃ. പിന്നെ ശസ് വരുമ്പോ എങ്ങനെ വരും? ചതസ്രഹ്. എന്തായാലും ചതസ്ര വരും. പിന്നെ ശസ് വരുമ്പോ എന്താ വരുന്നത്? ഒരേപോലെ വരുമോ? ശസ് പരത്തി വരുമ്പോ ഏത് സൂത്രമാണ് വരുന്നത് സാധാരണ? പ്രഥമയോഹോ പൂർവസവർണ. പേടിക്കുന്ന എന്തിനാ ദീർഘം വന്ന് തസ്മാചസ്വനാപുംസി വരുമോ? അപ്പൊ അങ്ങനെ വന്ന് ചതസ്രഹ്. തൃതീയ ഭവനത്തിൽ അങ്ങനെ വന്ന അവിടെ പുല്ലിംഗമാണ് ഞാൻ ശ്രീലിംഗമാണ് ചോദിക്കുന്നു. ആ തൃതീയ ഭവനം ചതസ്രഭി ചതസ്രഭ്യ ചതസ്രഭ്യ ചതസ്ര ആം തിരുന്നപ്പോ അവിടെ എന്തു വന്നു? ഷഡ് ചതുർഭ്യസ്ച ഏഭ്യ ആമോ നുട്ടുവരും. എന്തിനാ അവിടെ പ്രത്യേകം തൊട്ട് വിധിച്ചത്? കർശന അധ്യാപകം തൊട്ട് പ്രകാരം വരത്തില്ലേ? എന്തുകൊണ്ട്? ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. ഭക്ഷണോദ്യാപം നുട്ടെന്തുകൊണ്ട് വന്നില്ലെന്നാ ചോദിച്ചത്. അതിനുത്തരം പറഞ്ഞാൽ മതി. അത് തന്നെ, ഹ്രസ്വം അധ്യാപകം നോട്ട് എന്തുകൊണ്ട് വന്നില്ല? ഹ്രസ്വമില്ല, നദീസഞ്ജയില്ല, ആബന്ധമല്ല, പിന്നെ എങ്ങനെ വരും? ചതുര് എന്ന് പറയുന്നത് ഹ്രസ്വമാണോ? ആ, അപ്പൊ അതിന് ചതസ്ര വന്നു. ചതസ്ര വന്നപ്പോ ഹ്രസ്വമായി. ഹ്രസ്വമായി കഴിഞ്ഞാ ആ അപ്പോ എന്നാ പിന്നെ എന്തിനാ അവിടെ പ്രത്യേക സൂത്രം വിധിച്ചത്? അവിടെ അച്ചിരകൃത വരും. അച്ചിരകൃത ഒന്നുമില്ലേ? ഏത് നിഷേധിക്കുന്നു? ഏതാണ്? ഭാവേഭ്യോ അച്ചിരകൃത നൊട്ട് പൂർവപ്രേക്ഷേ നൊട്ട് വന്നു. അപ്പൊ അങ്ങനെ വരും ചതസ്ര നാം. അവിടെ നത്തും ഇരിക്കുന്ന സൂത്രം അങ്ങനെ നാം നസ്യ നത്തുമാച്യം ചതസ്ര നാം. അങ്ങനെ തന്നെ ഉറപ്പുണ്ടോ? അപ്പോ ഇവിടെ എന്താണ് ഇപ്പൊ അങ്ങനെ ഒന്ന്? ആ നാമി നിഷേധം വരുന്ന സൂത്രം നിസ്ര ചതുസ്ര ഏതയോ നാമി ദീർഘമില്ല. ആ ഇവിടെ ഇനി ചത്വാര ചതുര് അസ്വന്നോടത്ത് എന്ത് വരും? നംസ്വലിംഗത്ത് സി വന്നു കഴിഞ്ഞാൽ അപ്പൊ പഴയതുപോലെ തന്നെ ചത്വാര ചത്വാരി. ഇവിടെ എന്താ വരുന്നത്? ചത്വാരി ചത്വാരി. അടുത്ത് ചതുർബിസ് എന്നിടത്ത് ചതുർബിഹി ചതുർബ്യസ് ചതുർഭ്യ ചതുർഭ്യ ആമിന് ചതുര് അവിടെ എന്ത് വരുന്നു? ചതുര് ആമെന്നിടത്ത് എങ്ങനെ വരും? ഷഡ് ചതുർഭ്യസ്ഥ അത് വരുന്നു. നിഭ്യാമോ നുടാകമസ്യ ഷഡ് ചതുർഭ്യസ്ഥ വേറെ നുട്ട് വരും. ചതുർനാം നഗാരത്തിന്റെ നത്തും വരുന്നെങ്ങനെ? രഷാഭ്യാം നൂണ സമാനപദേ നത്തും ചതുർണാം. ദുത്വം എന്തുകൊണ്ട് വരുന്നില്ല? വരുമോ? ഏതാ സൂത്രം? അചോരഹാഭ്യാം അജപരാഭ്യാം രേപഹകാരാഭ്യം വരിശേരോ ദ്വ്യസ്ഥ ചതുർണാം. ദുത്വം വികല്പമാണ്. അടുത്ത് ചതുര് സു എന്ന് പറയുന്നിടത്ത് എന്തോരും ചതുർഷു അവിടെ വിസർഗം വരുന്നില്ല. എന്തുകൊണ്ട്? രോസുപി ദുത്വം വരുന്നില്ല. എന്തുകൊണ്ട്? സരോ അച്ചി ചത്വരി. അടുത്ത് കിം ശബ്ദത്തിന്റെ പുല്ലിംഗത്തിൽ എങ്ങനെ വന്ന് കിം സുന്ദരൻ എന്ന പേസൂത്രം വന്നു? കിംഹ കഹ വന്നിട്ട് സർവത്ര എങ്ങനെ വരും? കഹ രൂപങ്ങൾ എങ്ങനെയാണ് പുല്ലിംഗം? കഹ കവും കെ എന്നിടത്ത് സൂത്രം വന്നു. സർവനാമസ്ഥാനം ആയതുകൊണ്ട് എന്ത് വന്നു? സി വന്ന എന്തുവരും? ഈ വന്നിട്ട് എന്തുവരും? ഗുണം വന്നിട്ട് കഹ കൗ കെ കം കൗ കാൻ കേന കാഭ്യാം കൈഹി. അവിടെ ഏത് സൂത്രം വന്നു? കസ്മൈ ഏത് വന്ന്? സർവനാമസ്മൈ കസ്മൈ കാഭ്യാം കേഭ്യ ഏത് വന്ന്? അവനെ ശല്യത്തു. കസ്മാത് ഏതൊന്നും കസ്മാത് കാഭ്യാം കസ്യ ഏതോന്നു കയോഹോ ഏത് വന്നു ഓസിച്ച കേഷാം അടുത്ത് ആ ആമി സർവനാമന സുട്ട് പിന്നെ ഭുവനെ കേഷാം കസ്മിൻ കയോഹോ കേഷ ശ്രീലിംഗത്തിൽ വന്നപ്പോ എന്ത് വന്നു കാന്നങ്ങനെ ദീർഘം വന്നു അതാണോ ഹിമാക്ക വരത്തില്ലേ വരും വിഭക്തി പറയുന്നിടത്തല്ല എന്ത് വരും ഹിമാക്ക വരും വിഭക്തി വരുന്ന അജാദ്യത ശ്രീലിംഗ വിഭക്തിയിൽ എന്ത് വരും കാക്ക വരും കാ കെ എന്നിടത്തേതൊന്നു അവങ്ങ ഗുണം വന്നു കാ ഭുവനത്തില് കാഹ അവിടെ എന്താ വന്നത് കാഹ എന്നിടത്ത് എന്തോന്നു കാസ് അഗവ സവർണ പ്രഥമിയ പൂർവസവർണ എന്തുകൊണ്ട് നിർഗാഗ്യസിച്ച കാ കെ കാഹ കാം കെ കാഹ പിന്നെ കയ അവിടെ ഏതാ വന്നത് കയ ആങ്ങിച്ചാപ്പഹ ഭ്യാം കാഭി ചതുർത്ഥിയില് കസ്തി ഏതാണ് കസ്യ സർവനാമന സ്യാട് ഹർസ്വശ്ച കസ്യ കാഭ്യാം കേഭ്യ കസ്യാഹ കാഭ്യാം കേഭ്യ കസ്യാഹ കയോഹ എന്താണ് സൂത്രം ഓസിജെ ആങ്ങിച്ചാപ്പ കസ്യാഹ കയോഹ കാസ അവിടെ എന്ത് വന്നു ആമി സർവനാമന സുട്ട് കാസാം സപ്തമേകവനത്തില് കസ്യ അവിടെ എന്താ വന്നത് ഏരാം നദ്യാം നിഭ്യ പിന്നെ സർവനാമന സ്യാഡ് കസ്യാം കയോഹോ കാസു ശ്രീലിംഗത്തിൽ നമസ്ലിംഗത്തിൽ വരുമ്പോ എന്ത് വരുന്നു കിം സു സു അമ്മ വരുമ്പോ സൂത്രം വരുന്നു സമോർണം സകാർ കിമാക്ക വരുമോ എന്തുകൊണ്ട് വിഭക്തിക്ക് എന്ത് പറ്റി സമോർണം സകാർ ലുക്കു വന്നു പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം കഴിയില്ല എന്തുകൊണ്ട് ഉപകാര്യം അതുകൊണ്ട് പിന്നെ അത് വരുന്നില്ല പിന്നെ എന്തോരും കിം എന്ന് തന്നെ ഇരിക്കും കിം മോനുസോര വരൂ എന്തുകൊണ്ട് വരത്തിൽ ഹല്ലില്ല കിം അടുത്ത് കിം ഔന്നിരിക്കുമ്പോ എന്ത് വരുന്നു കിമഹക്ക വരുന്നു പിന്നെ പരത്തിൽ എന്തോരും നംസകാച്ച സി വന്നു ഗുണം വന്നപ്പോ കെ കിം കെ ഇപ്പൊ ശ്രീലിംഗത്തില് പ്രഥമാ ദിവസം എങ്ങനെയായിരുന്നു കാക്കേ നംസലിംഗത്തിലും എങ്ങനെ കിം കെ പുല്ലിംഗത്തിലെങ്ങനെ കൗ അപ്പോ ഏതെങ്കിലും സ്ഥലം കണ്ടുകഴിഞ്ഞാല് അത് സ്ത്രീലിംഗമാണോ അതേ നവസലിംഗമാണോ എന്ന് കെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയും പുല്ലിംഗത്തിലെ പ്രഥമ ബഹുവനത്തെ എങ്ങനെ കെ പുല്ലിംഗം പ്രഥമ ബഹുവനം കെ സ്ത്രീലിംഗം പ്രഥമ ദ്വിവനം കെ നവസലിംഗം പ്രഥമ ദ്വിവനം കെ ഇതെങ്ങനെ തിരിച്ചറിയും സാഹചര്യം കൊണ്ട് മനസ്സിലാക്കണം വിശേഷങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാം വേറെ വഴിയൊന്നുമില്ല കിം കെ അടുത്ത് കിം ജസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു കിമഹക്ക എന്തുകൊണ്ടത് ഇവിടെ വരാൻ കാരണം കിമഹക്ക വിഭക്തി പരമിതിരിക്കുന്നുണ്ട് ക ജസ് ശസ് ഇരിക്കുമ്പോ എന്ത് വരുന്നു വന്നു കാന്നിരിക്കുമെന്ന് വരുന്നു. നമസ്തകസ്യ ജലജഹ അജന്തമായോണ്ട് എന്തുവരും? നും വരുന്നു. കാന്നിരിക്കുന്നു. കാനങ്ങുന്നിരിക്കുമ്പോ എന്തുവരുന്നു? കാനങ്ങുന്നിരിക്കുമ്പോ ഉണ്ട്. കാനങ്ങുന്നിരിക്കുമ്പോ ഏത് വരുന്നു? ഏതാണ് സൂത്രം? സർവനാമസ്ഥാനജ അസംബുദ്ധോ ഉപതയ്ക്ക് ദീർഘം വരുന്നു. കാന് ഈ കാനി കിം കേ കാനി കിം കേ കാനി. അപ്പൊ ഈ നമസ്കാരത്തിലെല്ലാം അവസാനം ഈ നകാരം വരുന്നതിന് എന്താ കാരണം? ഒന്നുകിൽ ഇഗോവജി വിഭക്തു, അല്ലെങ്കിൽ നമസ്തകസ്യ ജലസഹ ഒന്നും വന്നിട്ടാണ്. കിം കേ കാനി. അടുത്ത് തൃതീയാഗമനത്തിൽ ഏത് വരുന്നു? കിം കെ കാനി. അത് കഴിഞ്ഞു. ശേഷം എങ്ങനെ? അവിടെ ഏത് വരുന്നു? സൂത്രം ആദ്യം വരുന്ന ഏതാണ്? ഹിമഹക്കാവുന്നു ടാങ് സിംഹസേനാസേവനം വന്ന് കേന കാഭ്യാം കഹി കസ്മൈ കാഭ്യാം കേഭ്യ കസ്മാത് കാഭ്യാം കേഭ്യ കസ്യ കയോഹോ കേശാം നടത്തിയ സൂത്രം വന്നു. ആമി സർവനാമന സൂട്ട് ബുധനെ ചൊല്ലിയത് കേശാം കസ്മിൻ കയോഹോ കേഷു പുല്ലിംഗം പോലെ. അടുത്തു വരുന്ന ഇതം ശബ്ദം, ഇതം ശബ്ദത്തിന്റെ പുല്ലിംഗത്തിൽ എങ്ങനെയായിരുന്നു ഈ സൂത്രം വന്നത്? രൂപം എങ്ങനെയായിരുന്നു? അയം. ഏതാ സൂത്രം വന്നത്? ഇതോ ഐ പുംസി. അവിടെ പറഞ്ഞു എന്താണ് എന്റെ വൃത്തി? സൗ ഇത്രയേ ഉള്ളൂ. ഇവിടെ സൗ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ സൂത്രത്തിന്റെ വൃത്തിയിൽ? സൗന്നല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? മറിച്ചു നോക്കാൻ അറിയില്ലെങ്കിൽ, തീരെ നിവൃത്തിയില്ലെങ്കിൽ മറിച്ചു നോക്കാതെ പറയണമെന്നാണ് എന്റെ ഓർമ്മയിൽ. സൗന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കണ്ടില്ല അതെവിടെ എഴുതിയിരിക്കുന്നറിയാം. സൗ ഉണ്ടോ? സൗ എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഐ പിന്നെ അവിടെ എന്തുവരും? ഈ ദമ്മിനവിടെ വേറെ സൂത്രം വന്നു. അതുകൊണ്ട് മാത്രം കാര്യം തീരത്തില്ല. ഇതമോ മഹാമാവുടെ വരണം, എന്നാലേ വരത്തുള്ളൂ. അയം മകാരത്തിന് മകാരം തന്നെ വിധിച്ചു. എന്തിനു വേണ്ടി വിധിച്ചു? തഥാദീനാഹ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തഥാദീനാഹ വരും. അതൊഴിവായി അയം എന്നു വന്നു. പ്രഥമാദിവനത്തിൽ ഹിതം അവന്നിരുന്നപ്പോ എന്തു വന്നു? അതാണോ ആദ്യം വരുന്നത്? എന്താണോ ഇതം ആവുന്നിരുന്നപ്പം തഥാദീനാഹ അതോ ഗുണേ വന്ന്, ഇതാവുന്നിരുന്നപ്പോ എന്തു വന്നു? ദശ ഇതമോ ദശ്യ ഇമൌ എന്നല്ലേ. ഇമൌ അയം ഇമൌ ഇമേ എന്നിടത്ത് എന്തു വന്നു? തഥാദീനാഹ അതോ ഗുണേ വന്നിട്ട് ദശ്ച വന്നു. പിന്നെ പരത്തിലെന്താണ് ഇരിക്കുന്നത്? സ്ത്രീലിംഗത്ത്, അല്ല പുല്ലിംഗോ സ്ത്രീലിംഗോ? പുല്ലിംഗത്തിൽ എന്ത് വരുന്നു? ദശി വന്നു. ഇമേ അയം ഇമോ ഇമേ ഇമം എന്നിടത്ത് എന്ത് വന്നു? മകാരം എവിടുന്ന് വന്നു? ഈദമിന്റെ ദകാരത്തിന് എന്ത് വന്നു? മകാരം വന്നു. ഇതമിന്റെ മകാരത്തിന് എന്ത് വന്നു? അതോ ഗുണേ ഇമം ഇമം. മനസ്സിലായല്ലേ? പുല്ലിംഗമാണ് പറയുന്നത്. തഥാവിനഹ അതോ ഗുണേ വന്നു. ദസ്തപ്രകാരം ദകാരത്തിന് മകാരം വന്നു. ഇമ അം ഉറവരവും വന്നു. ഇമം ഇമൗ പുല്ലിംഗത്തിൽ ഇതം ശ്വസം ഇരിക്കുമ്പോ എന്തു വന്നു? പഴയതെല്ലാം ഓർക്കണം. തഥാവിന അതേ ഗുണോ വന്നു. പിന്നെ എന്ത് ചെയ്തു? പ്രഥമയോ ഇമാൻ ദകാരത്തിന് ദശമകാരം വന്നു. അടുത്താണ് രൂപം. തൃതീയ ഏകോപനത്തിൽ അങ്ങനെ വരുന്നു. അനേന നിർദ്ദേശ സൂത്രം വന്നത് അനാപ്യഗഹ. ആ അന്ന ഇവിടെയാ വരുന്നത്, ഇദ്ദിന് വൃത്തിയിൽ എന്താണ് പറഞ്ഞത്? അക്കകാരസ്യ ഇതമ അന്ന് വരുന്നു. പരത്തിലെന്ത് വരും? ആ അനുക. അതിന്റെ പരത്തിലെന്തിരിക്കുന്നു? താമസിക്കുന്ന സേന വന്നു. അന ഇന ഗുണം വന്നിട്ട് എന്തായി? അനേന ആഭ്യാം നടത്തിയ സൂത്രം വന്നത് ഹലി ലോപഹ. അത് ഏത് ഏതിനാണ് ലോപം വരുന്നത്? ഇത് ശേഷിക്കുന്ന കേവലം അകാരമായതുകൊണ്ട് അവിടെ ഒരു സൂത്രം കൂടെ വന്ന ഏതാണ്? ഏതാണ്? ആദ്യന്തവത് ഏകസ്മിൻ. അവിടെയാ വന്നത്. വന്നിട്ട് എന്തുവരും? സുപിച്ച ദീർഘം വന്നിട്ട് അഭ്യാം. ഇതമ വിസന്നിരുന്നപ്പോ വിശേഷിച്ച ഏക സൂത്രം അവിടെ വന്നത്? ഇതമതോ സൂരകോഹോ. എന്താ ചെയ്യുന്നത്? അത് അക്ക ഇതൈസ്ന ബിസിന് ഐസ് വരത്തില്ല. പിന്നെ എന്തുവരും? അനേന ആഭ്യാം ഏ ബിഹി. അവിടെ എന്താ വരുന്നത്? ഹലി ലോകപ്രകാരം ലോപിച്ചവും അകാരത്തിനെന്തുവരും? എങ്ങനെ വരും? ബഹുവിന് ഏ ബിഹി അനേനാഭ്യാം ഏ ബിഹി അസ്മൈ. അവിടെ എന്തോന്നു? ഹലി ലോപം ആഭ്യാം. അവിടെ ഏഭ്യാന്ന് കൊടുത്തോ അനേനാഭ്യാം. അവിടെ എന്തോന്നു? ഹലി ലോപമൊന്നു ബഹുവിന് ശല്യത്ത്. ചതുർത്ഥിയില് ഏകോപനത്തില് സൂത്ര രൂപം ചതുർത്ഥി ഏകോപനത്തിൽ അസ്മൈ. അവിടെ ഏതാ വന്നത്? അസ്മൈ എന്നുള്ളത് ഹലി ലോപഹ. ആഭ്യാം എന്നുള്ളത് എന്തോന്നു? ഹലി ലോപഹ സുപിച്ചാഭ്യാം ഏഭ്യ. പിന്നെ പഞ്ചമി അസ്മാ എന്നുള്ളത് ഏത് വന്നു? ഹലി ലോപഹ വന്നു. പിന്നെ അസ്മാദാഭ്യാം ഏഭ്യ. ഷഷ്ടി ഏകോപനത്തിലും ഹലി ലോപം വന്നു അസ്യ. അനയോ എന്നുള്ള ഏക സൂത്രം വന്നു അനാപ്യക അന്നു വന്നു. അന് പരത്തിലിരിക്കുന്നു. ആ അന പരത്തിൽ ഓസിരിക്കുമ്പോ എന്തുവരും? ഓസിച്ച ഏകാരം വന്ന ഏകദേശം വന്നു അനയോഹോ. മനസ്സിലായല്ലേ? അസ്യ അനയോഹോ യേഷാം. അവിടെ എന്തു വന്നു? ആമി സർവനാമന സുട്ടു വന്നു ഹലി ലോപം വന്നു ഗുരുവിനെ ചല്ലിയത്ത് വന്നു ആദേശപ്രത്യം വന്നു യേഷാം. പിന്നെ അസ്മിൻ ഈ ആ എവിടുന്ന് വന്നാണ് അസ്മിന്റെ ആകാരം? ആ എവിടുന്ന് വന്നു? അങ്ങനെ അങ്ങനെ ഇതമിലാണ്ടോ അസ്മിൻ എന്ന് പറയുന്നതിലെ അകാരം എവിടുന്ന് വന്നു? ഇതോ ആയി വന്നു അവിടെ ഇന്ദ്രത്തിൽ ലോപിച്ചാണോ? തദാദിനാഹ അതോ ഗുണേ ഇത് തദാദിനാഹ അതോ ഗുണയിലെ അകാരമാണ്. അതാ ചോദിച്ചത് എവിടുന്ന് വന്നു? അസ്മിൻ അനയോഹോ യേശുവോ ഏ എവിടുന്ന് വന്നു? അങ്ങനെ ബഹുവിനെ ചല്യ സകാരത്തിന് ഷകാരം വന്നു യേശു വന്നു. ഇത് ഭാഗം ലോപിച്ചു എങ്ങനെ ലോപം? അങ്ങനെയാണെങ്കിൽ ശ്രീലിംഗത്തിലെ സൂത്രം വന്നത് ഇതം സൂന്നിരുന്നിടത്ത് യഹ സൗ ആയ ഏതിനു വന്നു? അതിന്റെ വൃത്തി എന്താണ്? ഇതമോ ദസ്യ യഹസ്യ സൗ സൂപരമിരിക്കുമ്പോ ഇതമിന്റെ ദകാരത്തിന് അകാരം വന്നു. അപ്പൊ എങ്ങനെ വരും? ഈയ പരത്തിന് മകാരത്തിന് എന്ത് സംഭവിച്ചു? മകാരത്തിന് എന്ത് സംഭവിച്ചു? ഇതമോ മഹാ വന്നു. അപ്പൊ എന്തുവരുന്നു? ഇയം. അവിടെ എന്തുകൊണ്ട് ചതാനാഥോ ഗുണേ ഒന്നില്ല? ഇതമോ മഹ വന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഇതമമാകുന്നതും അപവാദമായി. ഏതിന്റെ അപവാദം? അപ്പൊ ഇയം എന്ന് വന്നു. യകാരമെന്ന സൂത്രം ഏത്? ഇതം അവന്നിരിക്കുന്നു ശ്രീലിംഗത്തിൽ ആദ്യം എന്തോരും കഥനാഹ അതോ ഗുണെ തീർന്നോ കഥാനോഹ അതോ ഗുണെ എന്തുവരുന്നു കഥാതി നാമഹ അതോ ഗുണെ വന്നിട്ട് അജാതിത വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? അതസ്വണ്ണെ ദീർഘ ദകാരത്തിന് എന്തുവരും? ദസ്റ്റ. എന്താണ് എന്റെ വൃത്തി? ദമോ ദസ്യ മഹസ്യ വിഭക്തവും. അപ്പൊ എങ്ങനെ വരും? ഇയം ദിവചനം ആ അതെ തന്നെ. പിന്നെ സൂത്രം ഇത് വരുമെന്ന് അവങ്ങ അവങ്ങ ആപ്പഹാണോ ആങ്ങിച്ചാപ്പഹാണോ അവങ്ങ ആപ്പഹപ്രകാരം എന്ന് വരുന്നു ഈ വന്ന് ഗുണം വന്നപ്പോ ഇമേ എം ഇമേ. പുല്ലിംഗത്തിൽ ദീവനത്തിൽ എങ്ങനെ ഇമോ? പുല്ലിംഗത്തിൽ ഏകവചനം എങ്ങനെ? സ്ത്രീലിംഗത്തിൽ ഏകവചനം എങ്ങനെ? എം. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. പുല്ലിംഗത്തിൽ ബഹുവചനം എങ്ങനെ? ഇമേ. സ്ത്രീലിംഗത്തിൽ ദിവചനം എങ്ങനെ? സ്ത്രീലിംഗത്തിൽ ദിവചനം, പുല്ലിംഗത്തിൽ ബഹുവചനം, രണ്ടും ഒരുപോലെയാണോ? ഉറപ്പാണോ? എന്നാ എനിക്ക് ഉറപ്പ് തന്നെ. ഇമേ തിരിച്ചറിയാൻ, രൂപം കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. പുല്ലിംഗത്തിൽ ബഹുവചനത്തിലും അയം ഇമോ ഇമേ, സ്ത്രീലിംഗത്തെ ദ്വിവചനത്തിലും ഇയം ഇമേ. അടുത്ത് ഇതം ജസരിക്കുമ്പോൾ എന്തുവരുന്നു? തഥാനാഥോ ഗുണേ അജാതിഷ്ഠ പദവസ്വരണ ദീർഘ വരുമ്പോ എന്തായി? ഇതാ എന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ജസ്റ്റ. ഇമാ ജസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതവസ്വരണ ദീർഘ വരുമ്പോ എന്തായി? ഇമാഹ. ഇപ്പൊ എന്ത് വരുന്നു? ഇയം ഇമേ മാഹ. അപ്പൊ എല്ലായിടത്തും വരുന്ന ഏ സൂത്രമാണോ? അതാണോ കഥാജനഹ അതോ ഗുണെ അജാദ്യ സ്റ്റാപ്പ് അകസവർണ ദീർഘ വന്നിട്ട് എന്തുവരും? ഈ ദ എന്നിരിക്കുമ്പോ എന്തുവരുന്നു? ദശ വന്ന് ഇമാ അമ്മ എന്നിരിക്കുമ്പോ എന്തുവരുന്നു? അമിപൂർവ ഇമാം ഇമാം. പിന്നെ അടുത്ത് ദിവനത്തിൽ ഇമേ ഇമാം ഇമേ ഇമാഹ. തൃതീയമൽ എന്തുവരും? അനയാ. അവിടെ യാ എന്ന് എവിടുന്ന് വന്നു? ആങ്ങി. അപ്പൊ അതിനു മുമ്പ് എന്ത് വന്നു? അന എവിടുന്ന് വന്നു? അനാപ്യ അന്ന് വന്നു. അനയയിലെ ആ എവിടുന്ന് വന്നു? ഇതമിന് തഥാദിനാഹ അതോ ഗുണെ സ്റ്റാപ്പ് അപ്പൊ ദീർഘം വരണ്ടേ? ആ എന്ന് വരണ്ടേ? അനയാ. എച്ച് ഒ എവിടുന്ന് വരും? എങ്ങനെ വന്നു? ആങ്ങി ചാപ്പഹ ആങ്ങി ഓസി ചാപ്പ ഏകാരഹ ഏ വന്നു. അന്ന് വന്നെങ്ങനെ? അനാപ്യകഹ അന്ന് ആ ഇതമെന്നാണ് ഇരുന്നത്, അതിന് ഇതാ എന്നായി. അനാപ്യ വന്നപ്പോ എന്തായി? അനാ. അകാരത്തിന് ഏത്ത് വന്നപ്പം അനേ. പത്തിട്ടായിരിക്കും. ഏച്ചോയ വന്നപ്പം അനയാ. ആഭ്യാം എന്നിടത്തേത് വന്നു? ഹലിലോപ അഭ്യാം. പിന്നെ ആഭി ഏ സൂത്രം വന്നു? ഏ സൂത്രം വന്നു? വിശേഷിച്ച് വിശേഷിച്ച് വന്ന സൂത്രം എന്റെ ആവശ്യമുണ്ടോ അവിടെ? അത് അബന്ധമല്ല, അഭിനവന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ജാതി ഇഷ്ടാപ്പെല്ലാം വന്നിട്ട് എന്തുവരും? ആ ഭീ വിശേഷിച്ചൊരു സൂത്രം ഇല്ലോട്ടെ. ചതുർത്ഥിയില് അസ്യ, അവിടെ ഏതാ വിശേഷിച്ചു വന്നത്? സർവനാമന സ്യാട് പരിശോധിച്ച അസ്യ. അവിടുത്തെ ആ എന്ന് പറയുന്നത് എവിടുന്ന് വന്നതാണ്? അസ്യല. ആ എവിടുന്ന് വന്നു? ഹ്രസ്വന്ന് പറഞ്ഞോണ്ട് വന്ന ഹ്രസ്വം. ഏതിന് ഹ്രസ്വം വന്നു? ഇതാന്നുള്ളിലാക്കി. ആ ദീർഘം എവിടുന്ന് വന്നു? അജാതിഷ്ടാപ്പ് വന്നിട്ട്, അജാതിഷ്ടാപ്പ് വന്നതുകൊണ്ടാണ് ആ ദീർഘം. ആ ദീർഘം ആ എവിടുന്ന്? അഗസ്തവണേ ദീർഘം വന്നു. മനസ്സിലായല്ലേ? ഇതം വന്നാണ് ഇരുന്നത്. അതോണെ അജാദ്യഷ്ടാപ്പ് അഗസ്തവണ ദീർഘപ്രകാരം ദീർഘം വന്ന് ഇതാന്നായി. ആ ആകാരത്തിന് എന്ത് ചെയ്തു? സർവനാമന സ്യാഡ് ഹ്രസ്വപ്രകാരം ഹ്രസ്വം വിളിച്ചപ്പോ ആ ആയി. അതിന് മുൻപിലിരുന്ന ഇതിനെന്ത് സംഭവിച്ചു? ഹലി ലോകപ്രകാരം ലോകം വന്നു, അത് പോയപ്പോ അസ്യ. അസ്യ അസ്മൈ എന്നല്ല, പിന്നെയോ അസ്യ ശ്രേണിഗത ചതുർത്ഥി ഗോനത്തിൽ ആഭ്യാം. അടുത്ത് അഭ്യ വീണ്ടും അസ്യാഹ. അവിടെ ഏതാ വരുന്നത്? സർവനാമന ഷഡ്ഹ്രസ്വസ്ഥ ഹ്രസ്വം വരുന്നതാണ് അകാരത്തിൽ. അസ്യാഹ പഴയ ശ്രേണിഗത്തിലെ പ്രക്രിയ അറിയാമെന്നുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം. ഇതം ചതുർത്ഥിയിൽ അല്ല, പഞ്ചമിയിൽ അങ്ങനെ ഇരിക്കുന്നു. ഇതം അസം നിലനിപ്പോ എന്ത് ചെയ്തു? ഇതമിന് തഥാദിനാഹ അതോ ഗുണെ അജാദ്യഷ്ടാ അഗസ്തോണെ ദീർഘം വരുമ്പോ ഇതം എന്നുള്ള എന്തായി മാറി? ഇതാ. പരത്തിൽ എന്താണ് ഇരിക്കുന്നത്? അവിടെ എന്തോരും സർവനാമന സ്യാഡ് ഹ്രസ്വസ് അസ്യ വന്നു. പൂർവത്തിലിരിക്കുന്നത് ആ ഇതാ സ്യ അസന്ന് വരും. സ്യ അസന്നോടത്തെന്ത് വരും? അഗസ്ത്യമാണ് ദീർഘസ്യാഹ. പിന്നെ ഇതാ എന്നിടത്ത് ഈ സ്യ വന്നപ്പോ എന്തായി? ഹർസം വന്ന് ഇത ഇത സ്യാഹ. അല്ല ഇതിന് എന്തുവരും? ഹലിലോവ അസ്യാഹ. ഇത്തിരി ചുറ്റിക്കറങ്ങിയാണ് അസ്യാഹ. ആഭ്യാമെന്നിടത്ത് എന്തുവരും? എല്ലാം സംഭവിച്ചിട്ട് ഹലി അസ്യാഭ്യാം അഭ്യാ അസ്യാഹ. പിന്നെ അനയോഹോ എന്നിടത്തെ സൂത്രം വന്നു. ആങ്ങി ചപ വന്നതിനു ശേഷം എന്തോരും അനയോഹോ അനാപ്യകഹ അസ്യാഹ അനയോഹോ. പിന്നെ അടുത്ത് ആസാം ആമി സർവനാമന സുട്ട്. പിന്നെ എന്തുവരുന്നു? ഹലിലോപഹ ആസാം അസ്യാം സപ്തമിയോഗത്തിൽ എന്താണ് പുലിംഗത്തിൽ എങ്ങനെ വന്നു? അസ്മിൻ. പഞ്ചമി ഏകവചനത്തിലെ പുല്ലിംഗത്തിൽ എങ്ങനെ വന്ന്? അസ്മാത്. ഇവിടെ എങ്ങനെ വന്ന്? അസ്യാഹ. ഷഷ്ടി ബഹുവചനത്തിലെ പുല്ലിംഗത്തിൽ എങ്ങനെ വന്നു? യേഷാം. യേഷാം ബഹുവനെ ചല്യത്ത് വന്നു. ഇവിടെ ശ്രീലിംഗത്തിൽ എങ്ങനെ വന്നു? ആസാം. യേഷാം വ്യത്യാസം. അസ്യാം അനയോഹോ ആസ. ഇനി നമസ്തകത്തിൽ വരണം. ഏതാണ് പ്രാതിപതികം? ഇതം. സോ ഇതം അമ്മന്നിരിക്കുന്നിടത്ത് എന്തുവരും? സമോൾ നമസ്കാത് നിൽക്കുവന്നു. ഇതമോ മഹാവരോ എന്തുകൊണ്ട്? വിഭക്തിപരത്തിലാക്കുന്നു. ഇതുമായി പുംസി വരുമോ? ദശ വരുമോ? വരുമോ? വിഭക്തിയില്ല. യഹ സൗ വരുമോ? അതൊന്നും വരത്തില്ല. പിന്നെ എങ്ങനെ ഇരിക്കും? ഇതം സൂര് വരാമെന്നുള്ള ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് തഥാദിന ആദോണെ വരുമോ? ഇതം നമുക്ക് സുഖത്തിൽ തഥാദിന ആദോണെ വരുമോ? എന്തുകൊണ്ട്? വ്യക്തിയില്ല വരാന്നുള്ളതേക്ക് തന്നെ തഥാതിനാവതൂണെ ഇതോ ഐപുംസി യഹസൗ ഇതമോ മഹ, ഇതൊന്നും വരത്തില്ല. പിന്നെ എന്തുവരും? ഇതമെന്ന് തന്നെ ഇരിക്കും. ദിവനത്തിൽ ഇതമാകുന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഏതാവിനാതൂണെ വരാമോ? വ്യക്തിപരമുണ്ടോ? അത് വരാം. അപ്പൊ എന്തായി? ഇത ഒന്നിരിക്കുമ്പോ എന്തുവരുന്നു? നമസ്കാശി വന്നാ എന്തുവരും? അടുത്ത് ഗുണം വരുന്നു. ഇതേ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ദശ മകാരം വരുമ്പോ ഇമേ ഇതം ഇമേ. പുല്ലിംഗം ബഹുവനത്തിൽ എങ്ങനെയായിരുന്നു? അയം ഇമോ ഇമേ. ഇവിടെ സ്ത്രീലിംഗ ദിവനത്തിൽ എങ്ങനെയായിരുന്നു? നമസ്കലിംഗ ദിവനത്തിൽ എങ്ങനെ? രൂപങ്ങളെല്ലാം ഒരുപോലെയാണ്. പുല്ലിംഗത്തിൽ ഇമേ എന്ന് വരാൻ എന്താ കാരണം? അവിടെ ശി വന്നിട്ട് ഗുണം വന്നിട്ടാണ്. സ്ത്രീലിംഗത്തിൽ ഇമേ എന്ന് വരാൻ എന്താ കാരണം? അങ്ങ ശി വന്ന് ഗുണം വന്നു. ഇവിടെ നമസ്കാരത്തിൽ എന്താ ഇമയെന്ന് വരാൻ കാരണം? നമസ്കാരം എല്ലാം കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയ ഓർത്തിരിക്കാൻ നല്ലതാണ്. മൂന്നിടത്ത് ഒരുപോലെ തന്നെ രൂപം വരുന്നു. ഇതം ഇമേ, അടുത്ത ഇതം ജസ് എന്നിരിക്കുന്നു. ആദ്യം ഏത് വരുന്നു? തദനഹാദോണെ എന്നപ്പോ എന്തായി? ഇത ജസ്. പിന്നെ എന്ത് വരുന്നു? ജസസോഹോ ശി വന്നു. ഇത ഇന്നിരിക്കുമ്പോ ശി സർവനാമസ്ഥാനം എന്തുവരും? ഏത് സൂത്രം വരുന്നു? സൂത്രം നമസ്കാരം നും വന്നു കഴിഞ്ഞാൽ ഉടൻ വരുന്ന ഏത് സൂത്രമാണ്? സർവനാമസ്ഥാന അസംബുദ്ധ. അപ്പോ ഇദം വന്നിരുന്നത് ഇദാന്നായി, നും വന്നപ്പോ ഈദാനായി, ഉപതാ തീർഘം വന്നപ്പോ ഇദാന. ഈ ദകാരത്തിന് എന്തുവരും? ദശ്ച. മകാരം വരുമ്പോ ഇമാനി. ഇതം ഇമേ ഇമാനി. ഇതം ഇമേ ഇമാനി. ശേഷം കുമ്മത്തപ്പം അങ്ങനെ വരും. തൃതീയകോനത്തിൽ അനേന സൂത്രം വന്നു. അനാഭ്യ അനേന അഭ്യാം ഏ ബിഹി. അവിടെ ഏത് വന്നു സൂത്രം? ഭുവനേശ്വരി. പിന്നെ എന്തു വന്നു? പിന്നെ എന്തു വന്നു? ഇതം അദസോ രപോഹോ ബിസിനായുസിനെ നിഷേധിച്ചു. അനേന ആഭ്യാം എബിഹി അസ്മൈ ആഭ്യാം അസ്മാദാഭ്യാം അസയനയോഹോ ഏഷാം അസ്മിനനയോഹോ ഏഷു. ഇവിടെ ഒന്ന് പറയുന്നു എന്താണ്? അന്വാദേശേ നംസകേ വാ ഏനദ് വക്തവ്യ. അന്വാദേശം വരുന്നിടത്ത് നംസകത്തിൽ ഏനത്ത് വിധിച്ചിരിക്കുന്നു. അത് ഇവിടെ ഭാഷകാരം പറയും ഏനത്തെന്ന് പറയുന്ന അമ്മിലാണ് വിധിച്ചിരിക്കുന്നത്. അമ്മ പരമിരിക്കുമ്പോൾ ഏനത്ത് വരും. ഏനത്ത് അതായത് ഇതമിന് അന്വാദേശമായി ഏത് വരും? ഏനത്. ഏകവചനെ അല്ല, ഏകവചനല്ല, അമീതി വക്തവ്യം. ഭാഷകാരം പറയണം അത് അമ്മ പരത്തിലിരിക്കുമ്പോഴാണ്. കുണ്ഠം പ്രക്ഷാളയ ആനയ ഏനത്. അന്വാദേശം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്തിനാണ് അന്വാദേശം എന്ന് പറയുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണ് അന്വാദേശം എന്ന് പറയുന്നത്? സംസ്കൃതത്തിൽ കിഞ്ചിത് കിഞ്ചിത് കാര്യം വിധാതും ഉപാത്തസ്യ കാര്യാന്തരം വിധാതും പുനരുപാദാനം അന്വാദിച്ചു. ഉദാഹരണം എന്ന് പറഞ്ഞു? ഏകരണം അനേന വ്യാകരണം അധീതം ഏനം ഛന്ദോ അധ്യാപയ. ഒരാള് വ്യാകരണം പഠിച്ചു, അയാളെ തന്നെ വീണ്ടും പറയാണ് ഛന്ദസ് പഠിപ്പിക്കുക. അങ്ങനെ വരുന്നിടത്താണ് അന്വാദേശം എന്ന് പറയുന്നത്. അവിടെ സൂത്രം വന്നു, എവിടെയാ വരേണ്ടതെന്നുള്ളതിന്. ഏതാണ് സൂത്രം? ദ്വിതിയാട്ടാവോസ്വേനഹ ആണ്. പിന്നെ അവിടെ സൂത്രം വന്നു അന്വാദേശത്തിനായി സൂത്രം. ഇതമേതോ അന്വാദേശേ വന്നില്ലേ? അങ്ങനെ ഒന്നും വന്നില്ലേ? ഇതമേതോർ അന്വാദേശേ സൂത്രമാണോ വാർത്തയാണോ? വൃത്തി, അത് വൃത്തിയാണ്. ഇതമേതോർ ദ്വിതീയാട്ടൗസ്യന ദ്വിതീയ ട ഓസ് അവിടെ എല്ലാം എന്തുവരും? ഏന വരും. ഇതമേതോർ അന്വാദേശ എന്റെ വൃത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുസ്തകത്തിൽ അമ്മില് ഏനത്ത് വരും, ബാക്കിയുള്ളിടത്ത് ഏനത്ത് വന്നാലും കുഴപ്പമില്ല. അല്ല, അവിടെ പറഞ്ഞതുപോലെ ഏന വരെയാണെങ്കിൽ എങ്ങനെ വരും? ഏനേന. അപ്പോ ഇവിടെ വരുമ്പോ അമ്മിൽ വരുമ്പോ എന്തായി? ഏനത്ത്. പിന്നെ അടുത്ത് വരുമ്പം ഏനയല്ലേ വരുന്നത് അന്വാദേശമായിട്ട്. അപ്പൊ ഏനേ പ്രഥമ അധ്വരത്തിൽ എന്തു പറയും? ഏനേ. അവിടെ സൂത്രം വരും. ഏനത്തിന് ഇതമിന് പകരം ഏന ഉപയോഗിക്കുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഇതമിന്റെ പ്രാതിപതികത്തിന്റെ സ്ഥാനത്ത് എന്തോരും ഏന. പിന്നെ പരത്തിൽ എന്തിരിക്കുന്നു? നമസ്കാരം എന്തു വന്നു? സിയൊന്ന് ഗുണം വന്നപ്പോ ഏനേ. പിന്നെ ബഹുവനത്തിൽ എന്തുവരും? യശസോശി നമസോശി ജഡെന്നും ദീർഘം ഏനാനി. അപ്പൊ ഏനത്ത് ഏനേ ഏനാനി ഏനേന ഏനയോഹോ. എല്ലായിടത്തും എന്തുവരും? അന്വാദേശമായി ഏന വരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അനേന എന്ന് പറയുന്നതിന് പകരം ഏനേന എന്ന് പറയുന്നു. പിന്നെ ഏനത്ത് വികല്പമാണ്, അല്ലെങ്കിൽ എന്തുവരും? ഏന വരും. ഏന വന്നു കഴിഞ്ഞാൽ ഏന ഏനയാണ് ഇരിക്കണമെങ്കിൽ എന്തുവരും? സമോ നമസ്കാർ ലുക്ക് വരും. പിന്നെ എന്ത് ശേഷിക്കും? ഏന അന്വാദിച്ച എവിടേക്കാണ് വരുന്നത്? ദ്വിതീയയില് വരുമ്പം ദ്വിതീയാഗമനത്തിൽ ഏനത്ത് വരാത്ത പക്ഷം ഏന വരണമെങ്കിൽ എങ്ങനെയിരിക്കും? ഏന അമ്മന്നിരിക്കുമ്പോ എന്തുവരും? അമിപൂർവ്വമാണ് വരുന്നത് നമസ്തകത്തിൽ. സമോർ നമസ്കാർ ലുക്ക് വരും. പിന്നെ എന്ത് ശേഷിക്കും? ഏന. അതാണ് ഇവിടെ ഏനത്തെന്ന് കാണിച്ചിരിക്കുന്നത്. അത് ഏനത്ത് വന്നപ്പോ, അല്ലെങ്കിൽ ഏന. ബാക്കിയെല്ലാം ഏനേന ഏനാനി ഏനൈ ഏനാനി ഏനയോഹോ. മനസ്സിലായല്ലോ? ഇതമാണ് ശബ്ദം. അതിന് ഏനത്ത് അന്വാദേശം വന്നു കഴിഞ്ഞാൽ ഏനത്ത് വരും. സമൂർണ ഉത്സവാദ അമ്മന് ലുക്ക് വരും. ഏനയാണ് അന്വാദേശം വരികയാണെങ്കിൽ സമൂർണ ഉത്സവാദ ലുക്ക് വന്നിട്ട് എങ്ങനെയിരിക്കും? ഏന. ബാക്കിയുള്ളടത്ത് ഏന വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്താ വരേണ്ടത് അത് വരണം. അപ്പൊ ഏനെ ഏനാനി ഇതം ഇമേ എന്ന് പറയുന്നവരവരവിടെ എന്തുവരും? ഏനേ. ഇമാനി എന്ന് പറയുന്നവരവരം എന്തുവരും? ഏനാനി എന്ന് വരും. പിന്നെ തൃതീയത് പുല്ലിംഗ, അത് അന്വാദേശം വന്നില്ലെങ്കിൽ എങ്ങനെ വരും? അനേന. ഇവിടെ ഏനേന എന്ന് വരും. ഷഷ്ടി സപ്തമി ദിവനങ്ങളിൽ അന്വാദേശം വന്നില്ലെങ്കിൽ അനയോഹോ. ഇവിടെ എങ്ങനെ വരും? ഏനയോഹോ. അതും കഴിഞ്ഞു.